പതിനെട്ടധികം സൂത്രം മാറോ ദേഹ യോഗാത്മാസോപി കസ്പാത്പുനഃ ജീവഃ പരമാത്മാം സഹേവ സൻ തിരസ്കൃത ജ്ഞാനൈശ്വര്യോ ഭവതി. പൂർവസൂത്രത്തിൽ ചർച്ച ചെയ്ത വിഷയം തന്നെ ജീവൻ പരമാംസമായിരുന്നിട്ടും സ്വാഭാവികമായി എന്തുകൊണ്ട് തിരസ്കൃത ജ്ഞാനൈശ്വര്യത്തോടുകൂടിയവനാകുന്നു, ജ്ഞാനവും ഐശ്വര്യവും ഇല്ലാത്തവനാകുന്നു എന്തുകൊണ്ട് എന്നാണ്. കസ്മാത് പുനജീവ പരമാത്മാംസേവസൻ, പരമാത്മാംസമായിരുന്നിട്ട് തന്നെ തിരസ്കൃത ജ്ഞാനൈശ്വര്യോ ഭവതി, തിരസ്കൃത ജ്ഞാനൈശ്വര്യത്തോടുകൂടിയവനാകുന്നു. യുക്തന്തു ജ്ഞാനൈശ്വര്യോർ അതിരസ്കൃതത്വം നിസ്ഫുലിംഗസീവ ദഹന പ്രകാശിവരുതി. ഇവിടെ പൂർവക്ഷ പറയുന്നു ജ്ഞാനൈശ്വര്യങ്ങൾ വേണ്ടതായിരുന്നു, അതുപോലെ തീപ്പുരിയിൽ എങ്ങനെയാണോ പ്രകാശവും ഉഷ്ണവും ഉള്ളത് അതുപോലെ അംശമാണെങ്കിൽ അത് വേണ്ടതാണല്ലോ എന്നാണോ. യുക്തന്തു ജ്ഞാനൈശ്വര്യോർ അതിരസ്കൃതത്വം, ജ്ഞാനൈശ്വര്യങ്ങളുടെ അതിരസ്കൃതത്വം അതിരസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് വിസ്ഫുലിംഗസ്യ ഇവ ദഹനപ്രകാശയോ ഇതിയുക്തം. ദഹനപ്രകാശനയോ വിസ്ഫുലിംഗസ്യ ദഹനപ്രകാശനയോ ഒരുവ, വിസ്ഫുലിംഗത്തിന്റെ തീപ്പരിയുടെ ദഹനവും ഉഷ്ണവും പ്രകാശനവും പോലെ വേണ്ടതാണല്ലോ എന്ന ഉച്ചത്തെ സത്യമേവ ഏതത് പറയാം, സത്യം തന്നെ. നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട്, പൂർണ്ണമായും അസംബന്ധമല്ല. സോവിതു ജീവസ്യ ജ്ഞാനൈശ്വര്യ തിരോഭാവോ ദേഹയോഗ ദേഹേന്ദ്രിയ മനോവിധി വിഷയ വേദനാദി യോഗാ ഭവതി പറയുന്നത് തന്നെ ദേഹയോഗമാണ്, കാരണം ദേഹസംബന്ധം. സോവി ജീവസ്യ ജ്ഞാനൈശ്വര്യ തിരോഭാവ്, ജീവന്റെ ജ്ഞാനൈശ്വര്യ തിരോഭാവ്, ജ്ഞാനോ ഐശ്വര്യം അവിടെ ഇല്ല, അത് ദേഹയോഗാത് ദേഹസംബന്ധം കൊണ്ടാണ്. ദേഹേന്ദ്രിയ മനോബുദ്ധി വിഷയ വേദനാദി യോഗാത് ഭവതി. ദേഹം ഇന്ദ്രിയം മനസ്സ് ബുദ്ധി വിഷയ ജ്ഞാനം ഇതുമായിട്ടെല്ലാം സംബന്ധം വരുന്നതുകൊണ്ട് ആർക്ക്? ജീവന്. ജീവന് ദേഹസംബന്ധമുണ്ട്, ദേഹാഭിമാനം, ഇന്ദ്രിയ മനസ്സ് ബുദ്ധി ഇതിലെല്ലാം മമത്വ ബുദ്ധിയുണ്ട്, വിഷയവേദന വിഷയജ്ഞാനമുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് ജ്ഞാനേശ്വര്യങ്ങൾ തിരസ്കൃതമായിരിക്കുന്നത്. അസ്ഥിചാത്രൂപമാ യഥാ അഗ്നിർദഹനപ്രകാശന സമ്പന്നസ്യപി അരണികതസ്യ ദഹനപ്രകാശനെ തിരോഹിതേ ഭവതഃ യഥാവാ ഭസ്മച്ഛന്നസ്യ. നിങ്ങൾ ചോദിക്കുന്നത് തീപ്പൊരിയെ ഉദാഹരണമായിട്ടെടുത്തിട്ടാണ്, എന്തുകൊണ്ടവിടെ അംശമായിരുന്നിട്ടും അതിൽ പ്രകാശവും ഉഷ്ണവും ഉണ്ട്, അതുപോലെ എന്തുകൊണ്ട് ജീവനും പാടില്ല, ജ്ഞാനവും ഐശ്വര്യവുമില്ല പറയുന്നു. വേറെ ഉപമയുണ്ടല്ലോ, അരണിയിലുള്ള പ്രകടമാകാത്ത അഗ്നി, ഇവിടെ അഗ്നി ഉണ്ടല്ലോ, ഉള്ളതുകൊണ്ടല്ലേ പ്രകടമാകുന്നു, അവിടെ ദഹനവും പ്രകാശനവും ഇല്ലല്ലോ. അരണി പ്രകാശിക്കുന്നില്ല, അഗ്നിയുണ്ട്, അരണി ദഹിക്കുന്നുമില്ല. അല്ലെങ്കിൽ ഭസ്മഛന്നമായിരിക്കുന്ന തീക്കനല് ചാരം കൊണ്ട് മൂടിക്കിടക്കുന്നു, അവിടെയും നമുക്ക് അനുഭവിക്കത്തക്ക രീതി ബാഹ്യമായിട്ട് പ്രകാശമില്ല, അവിടെ ഉഷ്ണവും അനുഭവപ്പെടുന്നില്ല. ഇതുപോലെ തന്നെ ജീവന്റെ കാര്യം വസ്തിച്ച അത്രോപമാ യഥാഗ്നിർദഹനപ്രകാശനസമ്പന്നസ്യ ദഹനപ്രകാശനസമ്പന്നമായ അഗ്നിക്ക് അരണികദസ്യ അഗ്നി പൊതുവെ അങ്ങനെയാണ് ദഹനപ്രകാശന സമ്പന്നമാണെങ്കിലും അരണികദസ്യ അരണിയിലുള്ള അഗ്നിക്ക് ദഹനപ്രകാശനെ തിരോഹിതേ ഭൂത ദഹന പ്രകാശനങ്ങൾ തിരോഹിതമായിരിക്കുന്നു യഥവാ ഭസ്മച്ഛന്നസ്യ അല്ലെങ്കിൽ ഭസ്മം കൊണ്ട് മൂടിയ അഗ്നിയെടുക്കുക ഏവം അവിദ്യ പ്രത്യുപസ്ഥാപിത നാമരൂപകൃത ദേഹാദ്യുപാധിയോഗ അവിവേകഭ്രമകൃതോ ജീവസ്യ ജ്ഞാനേശ്വരീയ തിരോഭവ അതുകൊണ്ടെന്താണ് അവിദ്യാകൽപിതമായ ദേഹാദ്യുപാധി അത് നേരത്തെ പറഞ്ഞ ദേഹം ഇന്ദ്രിയം മനസ്സ് ബുദ്ധി വിഷയജ്ഞാനം എന്നിങ്ങനെയുള്ള ഉപാധി സംബന്ധം കൊണ്ട് തദവിവേകഭ്രമകൃത അവിടെ അവിവേകഭ്രമമുണ്ട് അതിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു ഇവകളിലുള്ള അഹന്ത മമത ബുദ്ധി അതാണ് അവിവേകഭ്രമം അതുകൊണ്ട് ജീവന്റെ ജ്ഞാനഐശ്വര്യങ്ങളെല്ലാം മറഞ്ഞിരിക്കുന്നു അവിദ്യാപ്രത്യുപസ്ഥാപിത വിദ്യാകൽപിതമായ നാമരൂപകൃത നാമരൂപങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദേഹാദ്യുപാധി യോഗ ദേഹാദ്യുപാധികളുമായിട്ടുള്ള യോഗം സംബന്ധം കൊണ്ട് തദവിവേകഭ്രമകൃത അവയോടുള്ള വിവേകം ഇല്ലായ്മ അതാണ് തദവിവേകം ആ വിവേകമാകുന്ന ഭ്രമം കൊണ്ട് ജീവസ്യ ജ്ഞാനേശ്വരി തിരോഭാവ ജീവന ജ്ഞാനേശ്വരിയും കൊണ്ട് തിരോഭാവം അതാണ് ദേഹയോഗാദ്വാ അവിടെ സൂത്രത്തിൽ വാശബ്ദമുണ്ട് വാശബ്ദോ ജീവ ഈശ്വരിയോ രന്യത്വ ശങ്ക വ്യാവർത്ഥ അവിടെ വാ പറഞ്ഞത് അതുകൊണ്ട് ജീവനും പരനും വേറെയാണോ എന്ന് ശങ്ക വരാം അതിനെ നിവർത്തിപ്പിക്കുന്നതാണ് എന്നുവെച്ചാൽ ജീവനിലും ഞാൻ ഐശ്വര്യങ്ങളൊന്നും കാണുന്നില്ല അതുകൊണ്ട് പരമാത്മാവിൽ നിന്ന് അന്യമാണോ അത് ആ ശങ്കയെ നിവർത്തിപ്പിക്കാം സൂത്രത്തിൽ വാശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു വാശബ്ദം ജീവേശ്വരിയോ അന്യത്വ ശങ്കാവ്യാവൃത്തി അർത്ഥം വാശബ്ദത്തിനങ്ങനെ ശങ്കാവ്യാവൃത്തി എന്ന് പറയുന്ന അർത്ഥമുണ്ട് ഇവിടെ സംഭവിക്കാവുന്ന ശങ്ക ഇതാണ് അപ്പോ ജീവൻ ഈശ്വരൻ വേറെയാണോ എന്തുകൊണ്ട് ഈശ്വരീയത ജീവനി കാണുന്നില്ല നനു അന്യേവ ജീവ ഈശ്വര അസ്തു തിരസ്കൃത ജ്ഞാനൈശ്വര്യത്വാദിക്കും ദേഹയോഗ കൽപ്പനയ പറയുന്നു ഈ ദേഹസംബന്ധ കൽപ്പനയൊക്കെ എന്തിനാണ് അതിന്റെ ആവശ്യമില്ല ജീവൻ വേറെ ഈശ്വരൻ വേറെ ഞങ്ങൾ പറയുന്നു ദേഹ താതാത്മ്യം കൊണ്ട് ജ്ഞാനൈശ്വര്യങ്ങൾ നഷ്ടപ്പെട്ടെന്ന് അതിലും നല്ലത് ജീവൻ വേറെ ഈശ്വരൻ വേറെ എന്ന് സ്വീകരിക്കുന്നതല്ല ഇതുവരെ ഒരു കൽപ്പന മാത്രമാണെന്ന് പൂർവക്ഷി പറയുന്നു അന്യേവ ജീവ ഈശ്വരാദസ്തു ജീവൻ ഈശ്വരൻ അന്യമായിക്കോട്ടെ തിരസ്കൃത ജ്ഞാനൈശ്വര്യത്വാ എന്തുകൊണ്ട് അവിടെ ജ്ഞാനൈശ്വര്യങ്ങൾ തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു അവിടെ കാണുന്നില്ല ചിം ദേഹയോഗ കൽപ്പനയ ഈ ദേഹസംബന്ധം ദേഹ താതാത്മ്യം മറ്റും കൽപ്പിച്ചിട്ട് അതിനെ സമർത്ഥിക്കേണ്ട ആവശ്യമെന്ന് തോന്നുന്നു രണ്ട് രണ്ടാണ് നെത്തിച്ചത് അത് ശരിയല്ല നിങ്ങളുടെ അഭിപ്രായം ശരിയല്ല എന്തുകൊണ്ട് നഹി അന്യത്വം ജീവസ്യ ഈശ്വരാ ഉപപദ്ധ്യതേ ഈശ്വരൻ ഈശ്വരൻ നിന്ന് അന്യത്വം ജീവന് ഒരിക്കലും യോജിക്കുന്നതല്ല എന്തുകൊണ്ട് സേയം ദേവത ഐക്ഷത ഇത്യുപക്രമ്യ അനേന ജീവേന ആത്മനാനുപ്രവിശ്യ ത്യാത്മശബ്ദേന ജീവസ്യ പരാമർശ ഇവിടെ ഭാഷകാരം പറയുന്നത് അങ്ങനെ ജീവൻ ഈശ്വരനാണ് എന്ന് പറയുന്നത് ശ്രുതി അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ടാണ് ശ്രുതി പ്രമാണത്തെ അനുസരിച്ചിട്ടാണ് അതിനെ സമർത്ഥിക്കുന്ന യുക്തിയുണ്ട് ആദ്യ ശ്രുതി അങ്ങനെ പറയാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി പറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞേ മതിയാവും ശ്രുതി പരമപ്രമാണമാണ് അദ്വൈതിക്ക്. ജീവസ്യ സേയം ദേവതാക്ഷത, ആ ദേവത സങ്കല്പിച്ചു പരമാത്മാവിനെ കുറിച്ച് പറയണേ ത്യുവക്രമ്യ ജീവേനാത്മനാനുപ്രവിശ ജീവാത്മരൂപത്തിൽ പിന്നെ ഈ ശരീരത്തിൽ പ്രവേശിച്ചു. ഇത്യാത്മശബ്ദേന ജീവസ്യ പരാമർശ ആത്മനാ ജീവേന ആത്മനാ എന്ന് പറഞ്ഞു. ജീവരൂപത്തിൽ എന്നാര്? ദേവത പരമാത്മാവ് അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. പരമാത്മാവ് ജീവരൂപത്തിൽ പ്രവേശിച്ചു എന്നാണ്. പിന്നെ പരമാത്മാവാണല്ലോ ജീവൻ. തത്സത്യം സ ആത്മാ തത്വമസിശേത ഗേതോ ഇതിജ. ജീവായ ഉപദിശതി ഈശ്വരാത്മത്വം. അങ്ങനെ പ്രവേശിച്ച ആ ജീവന് വേണ്ടി ശ്രുതി ഉപദേശിക്കുന്നു. ഉദ്ദാലകൻ സേതുകേതുവിനോട് ഉപദേശിക്കുന്ന ഭാഗം ചാന്ദോക്യത്തിലെ 6-ാം അധ്യായം. അവിടെ പറയുന്നു തത്സത്യം ആ ദേവത സാത്മാതാണ് നിന്റെ സ്വരൂപം. തത്വമസി ത്വം നീ തത് ആ സദ്രൂപത്തിലുള്ള ദേവത തന്നെയാണ്. ഇതിജ ജീവായ ഉപദിശതി ഈശ്വരാത്മത്വം. ജീവായ ഈശ്വരാത്മത്വം ഉപദിശതി. ജീവന് ഈശ്വര സ്വരൂപം ഉപദേശിച്ചു കൊടുക്കുന്നു സ്വസ്വരൂപമായിട്ട്. പിന്നെ അന്യത്വ കൽപ്പന എങ്ങനെ? അന്യമാണെന്ന് സ്വീകരിക്കാൻ കഴിയത്തില്ല. അതോ അനന്യേവ ഈശ്വര ജീവ. അതുകൊണ്ട് ജീവൻ ഈശ്വരനിൽ നിന്നും അനന്യനാണ്. സന്ദേഹയോഗ തിരോഹിത ജ്ഞാനൈശ്വര്യോ ഭവതി. സന്ദേഹയോഗ അതോ അനന്യേവ ഈശ്വര ജീവ സൻ. അങ്ങനെ ഇരുന്നിട്ട് ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്ന സന്ദേഹയോഗ എന്ന് പറയും. അതോ അനന്യേവ ഈശ്വര ജീവ സൻ. അങ്ങനെ ആയിരുന്നിട്ട് എന്നാണ്. അനന്യനായിരുന്നിട്ട് സന്നെന്ന് പറയുന്നത് പൂർവ്വ അന്വയിയാണ്. സർവത്ര പൂർവ്വത്തോട് അന്വയിക്കുന്നു. പരത്തോട് ചേർത്തെഴുതിയിരുന്നാലും ശരി. പ്രിന്റിംഗ് മിസ്റ്റേക്ക് അല്ല, നമുക്ക് വായിക്കുമ്പോൾ അങ്ങനെ ഒരു തമാശ തോന്നി. സന്ദേഹയോഗ അവിടെ ഒരു വിസർഗം വന്നിട്ട് അങ്ങനെ എഴുതിയിരിക്കും. അനന്യേവ ഈശ്വര ജീവ സൻ. അങ്ങനെ ജീവൻ ഈശ്വരനോട് അനന്യനായിരുന്നിട്ട് ദേഹയോഗ ദേഹയോഗം കൊണ്ട് തിരോഹിത ജ്ഞാനൈശ്വര്യഭൂതി. ദേഹസംബന്ധം കൊണ്ട് ദേഹതാതാത്മ്യം കൊണ്ട് ജ്ഞാനൈശ്വര്യങ്ങളെല്ലാം മറഞ്ഞിരിക്കുകയാണ്. അതശ്ചന സങ്കല്പിക്കി ജീവസ്യ സ്വപ്നേ രഥാദി സൃഷ്ടി ഇടത്തെ. ഇതെല്ലാം പറയുന്നത് എന്താണ്? എന്താണോ ഇവിടെ പറയുന്നത് സ്വപ്നം പ്രാജ്ഞസൃഷ്ടിയാണെന്ന്. അങ്ങനെ പ്രാജ്ഞസൃഷ്ടിയാണെന്ന് പറയുമ്പോഴും പ്രാജ്ഞൻ പരമാത്മാവ് തന്നെ. പക്ഷെ പരമാത്മാവ് ഈ ലോകത്തെ സൃഷ്ടിച്ചതുപോലെ സ്വേച്ഛാസൃഷ്ടിയല്ല. അങ്ങനെ സംഭവിച്ചു പോകുന്നു. ജാഗ്രത് വാസന കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. എൻ്റെ മേലിൽ ജീവന് സ്വാതന്ത്ര്യമില്ല സ്വപ്നത്തിന്. അതാണ് ഈശ്വര സൃഷ്ടിയുമായിട്ടുള്ള വ്യത്യാസം. ഇനി ചിലടത്ത് പറയും ജാഗ്രതവും അതുപോലെ ജീവസൃഷ്ടിയാണെന്ന് പറയും. അവിടെയും ഈ തകരാറുണ്ട്. ഇത് ജീവസങ്കല്പമായിക്കോട്ടെ ഈ സൃഷ്ടി അങ്ങനെയാണെന്ന് കരുതിയാൽ കൂടിയും അത് പ്രാജ്ഞസൃഷ്ടി, പരമാത്മസൃഷ്ടി പോലെയുള്ള സൃഷ്ടിയല്ല. സ്വപ്നം എന്തുകൊണ്ട് അങ്ങനെ പരമാത്മസൃഷ്ടിയാകുന്നില്ല? അതിനടുത്ത് സമാനം പറയുന്നു. അതാണ് സങ്കല്പിക ജീവസ്യ സ്വപ്നേ രഥാതി സൃഷ്ടി. സ്വപ്നം സങ്കല്പമാണെന്നൊക്കെ നമ്മൾ സാധാരണ പറയും. അങ്ങനെ പറയുന്നിടത്ത് മനസ്സിലാക്കുന്ന സങ്കല്പം തന്നെ അത് പരമാത്മാവിന്റെ ജഗത്സൃഷ്ടി പോലെയുള്ള ഒരു സൃഷ്ടിയല്ല, എന്നാ അതും ഒരുതരം സൃഷ്ടി തന്നെയാണ്, വ്യത്യാസമുണ്ട്. സങ്കല്പിക സൃഷ്ടിയല്ല എന്ന് പറഞ്ഞാൽ അതൊരു സ്വാഭാവിക സൃഷ്ടിയാണ്, നിർനിമിത്തമായ സൃഷ്ടിയല്ല. അവിടെ നിമിത്തമുണ്ട്, സംസ്കാരം, വാസന, നിമിത്തമായ സൃഷ്ടികളും. ഈശ്വരനെ സൃഷ്ടിക്കുന്നതിന് അങ്ങനെ സംസ്കാരം, വാസന ഒന്നും ആവശ്യമില്ല. അവിടെ ഉള്ള സംസ്കാരവും വാസനയും എല്ലാം ഈശ്വരന്റെ സങ്കല്പത്തിന് അധീനമാണ്. അപ്പോൾ തൻ്റെ സങ്കല്പത്തിന് അധീനമായിരിക്കുന്ന എന്തിനെ ആശ്രയിച്ചും ഈശ്വരന് സൃഷ്ടിക്കാം. ധാത യഥാ പൂർവം അകല്പയതെന്നൊക്കെ പറയുന്ന അങ്ങനെയാണ്. സ്വാതന്ത്ര്യമുണ്ട് സൃഷ്ടിയിൽ. സ്വപ്നത്തിലായാലും ശരി, ജാഗ്രതത്തിലായാലും ശരി, ഈ സൃഷ്ടിയിൽ തനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ തന്നിൽ നിന്ന് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അതാണ് ഇതശന സങ്കല്പിഹി ജീവസ്യ സ്വപ്നെ രഥാദി സൃഷ്ടി ഘടത. അതുകൊണ്ട് ഇതെല്ലാം എന്റെ സങ്കല്പ സൃഷ്ടമാണ് എന്ന് പറയുന്നിടത്ത് എന്റെ സങ്കല്പ സൃഷ്ടമാണെന്ന് പറയുമ്പം എന്റെ സങ്കല്പങ്ങൾ എന്റെ ഇച്ഛയ്ക്ക് വിധേയമാണ്, അതനുസരിച്ച് സൃഷ്ടിച്ചു, അങ്ങനെ ഒരർത്ഥമില്ല, എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? യദീച്ച സങ്കല്പിഹി സ്വപ്നെ രഥാദി സൃഷ്ടി നീവ അനിഷ്ടം കച്ച് സ്വപ്നം പശ്യ. അങ്ങനെ തൻ്റെ സങ്കല്പമനുസരിച്ചാണ് സൃഷ്ടിയെങ്കിൽ, ഈ സൃഷ്ടിയായാലും ശരി, സ്വപ്ന സൃഷ്ടിയായാലും ശരി, അവിടെ ഇങ്ങനെ അനിഷ്ട സൃഷ്ടികളുണ്ടാവുന്നു. ഇവിടെ അങ്ങനെയാണല്ലോ കാണുന്നത്, തനിക്ക് അനിഷ്ടമായതും വരുന്നു. തൻ്റെ ഇച്ഛയ്ക്ക് അധീനമാണെങ്കിൽ തനിക്ക് അനിഷ്ടമായൊന്നും സംഭവിക്കാൻ പാടില്ല. ഇവിടെ സ്വപ്നത്തിലും അങ്ങനെയാണ്, പക്ഷേ സ്വപ്നത്തിലും തനിക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നു, തൻ്റെ തന്നെ സൃഷ്ടി ദുഃഖത്തെ ഉണ്ടാക്കുന്നു. അപ്പോൾ തൻ്റെ സങ്കല്പ അധീനമല്ല, തൻ്റെ ഇച്ഛാധീനമല്ല, മറിച്ച് അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. പക്ഷേ അതിനർത്ഥം നിമിത്തമൊന്നല്ല, നിമിത്തമുണ്ട്, സംസ്കാരം. അതുപോലെ ഈ ജാഗ്രതത്തിലെ സൃഷ്ടിയും തൻ്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്, അതിന് നിമിത്തങ്ങളുണ്ട്, ഓരോ സംസ്കാരം അനുസരിച്ച് സംഭവിക്കുന്നു. അപ്പോൾ ജീവസൃഷ്ടിയെന്നും ഈശ്വര സൃഷ്ടിയെന്നും പറയുന്നിടത്ത് വരുന്ന വ്യത്യാസം അതാണ്. അതുകൊണ്ട് യദിജ സങ്കല്പിക സ്വപ്നെ രഥാദി സൃഷ്ടി, സങ്കല്പികമാണ് സ്വപ്നത്തിലെ രഥാദി സൃഷ്ടിയെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഈശ്വര സങ്കല്പം പോലെ സങ്കല്പികമാണെങ്കിൽ നൈവാനിഷ്ടം കസ്റ്റിൻ സ്വപ്നം പശ്യേത്. അനിഷ്ടം സ്വപ്നം കസ്റ്റിന്ന പശ്യേത്. അനിഷ്ട സ്വപ്നത്തെ ആരും കാണില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ കാര്യമായ ഒരു വ്യത്യാസമുണ്ട്. ജീവൻ പരാധീനനാണ്, അവന്റെ സംസ്കാരത്തിന് അധീനനാണ്. അതുതന്നെയാണ് എല്ലാത്തിനും കാരണം. അതുകൊണ്ട് തന്നെയാണ് അവന് സർവൈശ്വര്യവും സർവജ്ഞാനവും പ്രകാശിക്കാത്തത്. അവൻ വിഷയഗ്രഹണത്തിന് തന്റെ സംസ്കാരത്തെ അപേക്ഷിക്കുന്നു. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞ ശരീര ഇന്ദ്രിയ മനോബുദ്ധി യോഗം അവനിലുണ്ട്. അവൻ ഈ കർണങ്ങളെയൊക്കെ ആശ്രയിച്ച് പ്രവർത്തിക്കേണ്ടി വരും. ഈശ്വരൻ കർണങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ആളല്ല. ഈശ്വരൻ കണ്ണില്ലാതെ കാണുകയും ചെവിയില്ലാതെ കേൾക്കുകയും മൂക്കില്ലാതെ മണക്കുകയും ചെയ്യുന്നു എന്ന് ഉപനിഷത്തിൽ തന്നെ പറയുന്നു. കർണാധീന പ്രവൃത്തി ഈശ്വരനില്ല. ഈശ്വരൻ കേവല ചിത് സ്വരൂപനാണ്. അതുകൊണ്ട് അവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ താനങ്ങനെയല്ല, ദേഹാഭിമാനത്തോടു കൂടിയിരിക്കുമ്പോൾ തന്നിൽ ജ്ഞാന ഐശ്വര്യങ്ങളൊന്നും പ്രകടമാകത്തില്ല. ഇനി പ്രകടമായാൽ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ ഈശ്വരാഭിധ്യാനം കൊണ്ട് തൻ്റെ സാധനയ്ക്കനുസരിച്ച് പ്രകടമാകും. അതിൽ കൂടുതലൊന്നും സാധ്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള ജ്ഞാന ഐശ്വര്യങ്ങളൊക്കെ തനിക്ക് പ്രകടമായാലും ശരീരകൃതമായ ആ പരിമിതിയും താൻ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എന്നുവെച്ചാൽ രോഗപീഡാദികളെല്ലാം തന്നെ വലയ്ക്കും, കാമക്രോധാദികളെല്ലാം തൻ്റെ അന്ധക്കരണത്തിനെ കീഴ്പ്പെടുത്തും. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും സിദ്ധിവിശേഷം ഉണ്ടായാൽ കൂടിയും, കാരണം ശരീരസംബന്ധം വന്നുപോയി, ആ ശരീരസംബന്ധം പ്രാരബ്ധരൂപത്തിൽ നിൽക്കുകയാണ് മരണം വരെ. അപ്പോൾ എന്തൊക്കെ സിദ്ധിവിശേഷങ്ങളുണ്ടായാലും ശരി, അതിനൊക്കെ പരിമിതികളുണ്ട്. അപരിമിതമായത് ഈശ്വരനിലെങ്ങനെയാണോ ഉള്ളത് അതുപോലെ ഇവിടെ സാധിക്കില്ല. അതുകൊണ്ടാണ് സിദ്ധന് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊന്നും വലിയ സിദ്ധിയുണ്ടെങ്കിലും സാധിക്കാത്ത കഴിയാത്ത. അതുകൊണ്ടിവിടെ സൃഷ്ടി എന്റെ സൃഷ്ടിയാണ്, എന്റെ സങ്കല്പമാണെന്നൊക്കെ വെറുതെ പറയുന്നതാണ്. എന്റെ സങ്കല്പമാണെങ്കിൽ എങ്ങനെ തനിക്ക് അനിഷ്ട സൃഷ്ടിയുണ്ടായി? സങ്കല്പം കൊണ്ടെല്ലാം അങ്ങ് ശരിയാക്കി കൂടെ? താൻ ആഗ്രഹിക്കുന്നു നടക്കുന്ന വേറെ. അപ്പൊ സങ്കല്പ സൃഷ്ടി എന്ന് പറയുന്നത് പരിമിതമായിട്ടാണ്. ആ ജീവന്മാരിൽ സങ്കല്പശക്തി കൂടുതലുള്ളവരുണ്ട്, കുറവുള്ളവരുണ്ട്, അത് കാണും. ഇച്ഛാശക്തി വർദ്ധിച്ചവരുണ്ട്, ന്യൂനത ഉള്ളവരുണ്ട് അതിൽ. പക്ഷെ അവിടെയൊന്നും അത് അപരിമിതമായി ഈശ്വരനുള്ളതുപോലെ ഈ ശരീരത്തോടു കൂടിയിരിക്കുന്ന ആരിലും ഉണ്ടാവത്തില്ല, സത്യമല്ല. മനുഷ്യ ശരീരം അതിന് പ്രതിബന്ധകമാണ്, പക്ഷേ അവനിൽ ഇരിപ്പുണ്ടല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഈശ്വരൻ തന്നെ എന്നുള്ള നിലയ്ക്ക് അവനിൽ എല്ലാ ജ്ഞാനഐശ്വര്യങ്ങളും പൂർണ്ണമായും ഇരിക്കുന്നു. അതിലൂടെ തർക്കമില്ല. പക്ഷേ മനുഷ്യ ശരീരത്തോടുകൂടിയിരിക്കുമ്പോൾ അതിന് പരിമിതിയുണ്ട്. ആ പൂർണ്ണത ഒരിക്കലും പ്രകാശിക്കത്തില്ല. അത് ശരീരം എന്ന് പറയുന്നത് പ്രകൃതിക്ക് അധീനമാണ്. അപ്പോൾ അവൻ്റെ ജ്ഞാനഐശ്വര്യങ്ങളെല്ലാം ആ ശരീരത്തിന് അധീനമായി പോകും, മാറ്റാൻ കഴിയും. എന്നാൽ അതേസമയം അവന് ഈശ്വരാഭിധ്യാനം കൊണ്ട് ഐശ്വര്യങ്ങളെ നേടാനും കഴിയും. രണ്ടും ഉണ്ട്. യത് പുനരുക്തം ജാഗ്രത ദേശശ്രുതി സ്വപ്നസ്യ സത്യത്വ സ്ഥാപയതി ഇന്നത്തെ സാമ്യവചനം സത്യത്വ അഭിപ്രായം സ്വയം ജ്യോതിഷ്ഠ വിരോധ. അപ്പൊ നേരത്തെ പറഞ്ഞു, ഒന്നാമത്തെ സൂത്രത്തിന്റെ കഴിഞ്ഞു അവസാന ഭാഗത്ത് ഒരു ശ്രുതിയെ പൂർവക്ഷമുണ്ടോന്ന്, എന്നിട്ട് അവിടെ രണ്ടാമത്തെ സൂത്രം അധോ ഖല്വാഹുരി ജാഗ്രത ദേശ ഏവ അസി ഏഷ ഇതി യാൻഹ്യേവ ജാഗ്രത് പശ്യതി താനിസ്സുപ്ത. ഇതെല്ലാം നടക്കുന്നത് ജാഗ്രത് ദേശത്തിൽ തന്നെയാണ് പറഞ്ഞത്. സ്വപ്നത്തിന് പ്രത്യേകിച്ചൊരു ദേശമില്ല, ജാഗ്രത് ദേശത്തിൽ തന്നെ നടക്കുന്നു. അത് പറയാനവിടെ യുക്തിയും പറഞ്ഞു. എന്താണ്? ഉറങ്ങിക്കിടക്കുന്നവനാണ് സ്വപ്നം കാണുന്നത്. ഉറങ്ങിക്കിടക്കുന്ന ഇവിടെ സ്വന്തം വീട്ടിൽ സ്വന്തം കട്ടിൽ, അങ്ങനെ ജാഗ്രതമായിട്ട് അതിനെ ബന്ധപ്പെടുത്താൻ കഴിയത്തില്ല. പിന്നെ ശ്രുതി എന്തിനങ്ങനെ പറഞ്ഞു ജാഗ്രത ദേശ ഏവാന്ന്? അതിന് സമാനം പറയുന്നു, യത് പുനരുക്തം ജാഗ്രത ദേശ ശ്രുതി സ്വപ്നസ്യ സത്യത്വ സ്ഥാപിതീതി. അതുകൊണ്ട് സ്വപ്നത്തിനും ജാഗ്രത് പോലെ ഒരു സത്യത്വമുണ്ടെന്ന് പറഞ്ഞു. സാമ്യവചനം സത്യത്വഭിപ്രായം ശരിയാണ്, ജാഗ്രതമായിട്ട് അതിന് സമാനതയുണ്ട്. ആ സാമ്യവചനം എന്ന് പറയുന്നത് സത്യത്വത്തെ കണക്കിലെടുത്തിട്ടില്ല. ജാഗ്രത് പോലെ സത്യം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് സ്വയം ജ്യോതിഷ്ഠ വിരോധ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വയം ജ്യോതിഷാണെന്ന് പറയുന്നതിന് വിരോധം വരും. ആ പറയുന്നതിന് വിരോധം വരും സ്വപ്നത്തിന് എന്ന് പറഞ്ഞാൽ എന്താണോ ഇവിടെ ഈ വ്യാവഹാരിക ജഗത്തിലെ ആദിത്യാദി പ്രകാശങ്ങളെ ആശ്രയിച്ചിട്ട് ഈ ജീവൻ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ സ്വപ്നത്തിൽ അങ്ങനെ ബാഹ്യമായി ഒന്നിനെയും ഗ്രഹിക്കുന്നില്ല, ഇവിടെയുള്ള ഒന്നിനെയും ഗ്രഹിക്കുന്നില്ല, ഇവിടെയുള്ള ഒന്നും അവിടെയില്ല. പിന്നെ അവിടെ എല്ലാം അവൻ്റെ തന്നെ സൃഷ്ടിയാണ്, അതുകൊണ്ട് അവിടെ സ്വയം ജ്യോതിസാണ്. വ്യാവഹാരിക ജഗത്തിലെ ആദിത്യന്റെ പ്രകാശത്തെ ആശ്രയിച്ചുള്ള സ്വപ്നത്തിലെ വിഷയങ്ങളുടെ ജ്ഞാനം ഉണ്ടായിരുന്നു. അവിടെ ആ സ്വയം ജ്യോതിസായ പുരുഷൻ തന്നെ സൃഷ്ടിച്ച ആദിത്യനാണ്, അല്ലെങ്കിൽ അവിടെ ആദിത്യനും വേണ്ട, അല്ലാതെയും വിഷയങ്ങളെ കാണും. അത് സ്വയം ജ്യോതിസ് എന്ന് പറയുന്ന ആ സ്വപ്ന സ്വരൂപന്റെ പ്രവൃത്തികളാണ് അവിടെ അതെല്ലാം നടക്കും. അത് വെളിവാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അവിടെ അതിന് ജാഗ്രതമായിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞത്, അല്ലാതെ സ്വപ്നം ജാഗ്രത പോലെ സത്യമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. സ്വയം ജ്യോതിഷ്ടമില്ലാതെ ശ്രുതീവച സ്വപ്നേ രഥാദ്യ അഭാവസ്യ ദർശിത. സ്വപ്നത്തിലെ എല്ലാ വിഷയങ്ങളുടെയും അഭാവം ശ്രുതി പറഞ്ഞല്ലോ. എന്ന തത്ര രഥ രഥയോഗ പദ സൃജത്തെ ജാഗ്രത പ്രഭോ വാസനാ നിർമ്മിതത്വത് സ്വപ്നസ്യ തത്തുല്യ നിർഭാസത്വ അഭിപ്രായമാണ്. ജാഗ്രത തുല്യം എന്ന് പറയുന്ന ഇത്രയേ ഉള്ളൂ. ജാഗ്രതത്തിലെ അനുഭവത്തിൽ നിന്നുണ്ടായ വാസന സ്വപ്നത്തിനൊരു കാരണമാണ്. സ്വയം ജ്യോതിസായ പുരുഷനാണ് സൃഷ്ടിക്കുന്നതെങ്കിലും അവൻ ഈ വാസനകളെയൊക്കെ ആശ്രയിക്കുന്നുണ്ട്. അതാണ് ജാഗ്രത പ്രഭവ, ജാഗ്രത ജന്യമായ വാസനാനിർമ്മിതത്വത്വ സ്വപ്നസ്യ. വാസനാനിർമ്മിതമാണ് സ്വപ്നം. തത്തുല്യ നിർഭാസത്വ, അതുകൊണ്ട് രണ്ടിടത്തും പ്രതീതി ഒരുപോലാണ്. അതിന് കാരണം ജാഗ്രത ആണ്. സ്വപ്നത്തിൽ പകലാണ്, ജാഗ്രത്തിലും പകല് കാണാം. സ്വപ്നത്തിൽ ആദിത്യനുണ്ട്, ജാഗ്രത്തിലും ആദിത്യനുണ്ട്. ജാഗ്രതത്തിൽ ആദിത്യന്റെ സഹായത്തോടുകൂടി ചക്ഷുരേന്ദ്രിയം വിഷയത്തെ ഗ്രഹിക്കുന്നു. സ്വപ്നത്തിന് സ്വപ്നാദിത്യന്റെ സഹായത്തോടുകൂടി സ്വപ്ന നിർമ്മിതമായ ചക്ഷുരേന്ദ്രിയം സ്വപ്ന നിർമ്മിതമായ വിഷയത്തെ ഗ്രഹിക്കുന്നു. ഇങ്ങനെ സമാനതകളുണ്ട്. തത്തുല്യ നിർഭാസത്വം, അതാണ് പ്രതീതിയിൽ തുല്യതയുണ്ട്. തസ്മാതോന്ന് സ്വപ്നസ്യമായ മാത്രത്വം. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞു വന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉപസംഹരിക്കുകയാണ്. സ്വപ്നം മായാമയം മാത്രമാണ്. അവിടെ സ്വയം ജ്യോതിസായിരിക്കുന്ന പുരുഷനാണ് സത്യം. അതുകൊണ്ട് സ്വപ്നത്തിലൂടെ വിഷയങ്ങളിൽ നിന്നും വേർതിരിച്ച് പുരുഷനെ അറിയാൻ സാധിക്കുന്നു. ജാഗ്രതനപേക്ഷിച്ച് ആ പുരുഷന്റെ സ്വയം ജ്യോതിഷ്ഠവും അറിയാൻ കഴിയുന്നു. അതിനു വേണ്ടിയിട്ടാണ് ചർച്ച ചെയ്തത്. അടുത്ത് തദഭാവോ നാഡീഷു തച്ഛ്രുതേരാത്മനിജ. അടുത്ത് സുഷുതിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. സ്വപ്നം കഴിഞ്ഞിട്ട് മുമ്പ് ജാഗ്രത്, അത് കഴിഞ്ഞ് സ്വപ്നം, അത് കഴിഞ്ഞ് സുഷുതി. എളുപ്പമുള്ളതിനെ ആദ്യം ചർച്ച ചെയ്യുക, കുറച്ചുകൂടി പ്രയാസമുള്ളത് അത് കഴിഞ്ഞ്, ഏറ്റവും പ്രയാസമുള്ള അവസ്ഥ. അപ്പോൾ ഇതിൽ ശ്രമകരമായിരിക്കുന്നത് സുഷുപ്തിയെ ഗ്രഹിക്കുക എന്നുള്ളതാണ്. കാരണം അത് നിരുപാധികമായ സ്വരൂപമാണ്, എളുപ്പം ഗ്രഹിക്കാൻ പറ്റത്തില്ല. സ്വപ്നാവസ്ഥ പരീക്ഷിത സുഷുപ്താവസ്ഥ ഇതാനും പരീക്ഷിത. സ്വപ്നാവസ്ഥ പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചുള്ള വിചാരം കഴിഞ്ഞു. പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇവിടെ വിചാരമാണ്. സുഷുപ്താവസ്ഥ ഇതാനും പരീക്ഷിക്കുന്നു. സുഷുപ്താവസ്ഥയെക്കുറിച്ച് ഇത് ഇപ്പോൾ നിരൂപണം ചെയ്യുന്നു. പരീക്ഷ എന്ന് പറഞ്ഞാൽ സാറിന് ഉപയോഗിക്കുന്നത് പരീക്ഷണം എന്നുള്ള അർത്ഥത്തിലാണ്. ഇന്ന് പരീക്ഷയാണ്, ടെസ്റ്റ്. ഇവിടെ പരീക്ഷ എന്ന് പറഞ്ഞാൽ അതല്ല, വിചാരം എന്നുള്ള അർത്ഥത്തിലാണ്. തത്ര ഏതാ സുഷുപ്തി വിഷയ ശ്രുതയോ ഭവന്തി. സുഷുപ്തിയെ സംബന്ധിച്ച് ഇങ്ങനെ നാനാതരത്തിലുള്ള ശ്രുതികളുണ്ട്. കൊച്ചത് ശ്രൂയത്തെ എത്ര ഏത് സുപ്ത സമസ്ത സംപ്രസന്ന സ്വപ്നം ന വിജാനാതി ആസു തഥാ നാഡീഷു സൃപ്തോ ഭവതി എന്ന് പറയുന്നു. അന്യത്രനുക്രമ്യ ശ്രൂയതേ താഭി പ്രത്യവസൃപ്യ പുരീതതിശ്രയതേ. അത് ബൃഹദാരണ്യത്തിൽ രണ്ടാം ഭാഗത്ത് ദൃപ്തബാലാകിയും അജാതശത്രുവും തമ്മിലുള്ള സംവാദത്തിൽ അങ്ങനെ പറയുന്നു. തഥാന്യത്ര നാഡീരേവ അനുക്രമ്യ താസു തഥാ ഭവതി യഥാ സ്വപ്ന സുപ്ത സ്വപ്നം ന കിഞ്ചന പശ്യതി അഥാസ്മിൻ പ്രാണേ ഏകദ്ധാ ഭവതി കുഷീതിക ബ്രാഹ്മണത്തിൽ തഥാന്യത്ര യേശോ അന്തർഹൃദയ ആകാശ തസ്മിൻ സേതി. അതും ബൃഹദാരണ്യത്തിൽ തന്നെ ദൃപ്ത ബാലാകിയും അജാതശത്രുവും തമ്മിലുള്ള സംഭാഷണം. പ്രാജ്ഞേന ആത്മനാ സംപുരുഷ്യുക്തോ ന ബാഹ്യം കിഞ്ചന വേദ നാന്തരം. ബൃഹദാരണ്യത്തിൽ നാലാം ഭാഗത്ത് ജനകയാജ്ഞകൾക്ക് സംഭാഷണത്തിന് ഇവിടെ എല്ലാം പലതരത്തിലാണ് പറയുന്നത് ഈ സുഷുതിയെക്കുറിച്ച്. അതൊന്ന് സമന്വയിപ്പിക്കുകയാണ്. ഇങ്ങനെ പലതരത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ ഒരർത്ഥം കിട്ടും. ആദ്യം ഛന്ദോഗ്യത്തിലെ നാഡീഖണ്ഡം എന്ന് പറയുന്ന ഭാഗത്ത് നാഡികളെ കുറിച്ചെല്ലാം പറയുന്നു. ഹൃദയത്തിൽ നിന്നും 72,000 നാഡികളിലെല്ലാം വ്യാപിച്ചിരിക്കുകയാണ്. നാഡികളുടെ കേന്ദ്രമായിട്ട് ഹൃദയത്തെയാണ് പറയുന്നു. നാഡികളുടെ കേന്ദ്രം ഹൃദയമാണല്ലോ, കാരണം അവിടെയുള്ള രക്തചംക്രമണം അവിടെ നിന്നാണല്ലോ നടക്കുന്നത്. അപ്പോൾ നാഡികളിലൂടെയാണല്ലോ രക്തം സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് നാഡികളുടെ കേന്ദ്രസ്ഥാനമായി ഹൃദയത്തെ പറയുന്നത്. അവിടെ നിന്ന് രക്തം പമ്പ് ചെയ്യുന്നുണ്ട്. അതായിരിക്കും ഈ പോകുന്ന രക്തം പോകുന്ന കുഴലുകളുടെ എല്ലാം കേന്ദ്രസ്ഥാനം ഹൃദയം തന്നെയാണ്. എത്ര ഏത് സുപ്ത സമസ്ത സംപ്രസന്ന ഉറങ്ങിയവൻ സമസ്തനായിരിക്കുന്നു വെച്ചാൽ സർവകർണങ്ങളെയും ഉപസംഗ്രഹിച്ചിരിക്കുന്നു. അവിടെ ആ ജീവൻ അതുകൊണ്ട് തന്നെ സംപ്രസന്നനായിരിക്കുന്നു. വിഷയ വ്യവഹാരങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങളിൽ നിന്നെല്ലാം അവൻ മുക്തനായിരിക്കുന്നു. അവിടെ വ്യവഹാരമില്ല, അതുകൊണ്ടാണ് മുക്തി. സ്വപ്നം ന വിജാനാതി, സ്വപ്നത്തെയും കാണുന്നില്ല. സ്വപ്നത്തിനും വിഷയഗ്രഹണമുണ്ട്, അവിടെ അതുമില്ല. ആസുതഥാ നാഡീഷു സൃപ്തോ ഭവതി, അവനിപ്പോ നാഡിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചിലടത്ത് പറയും ഹൃദയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു, ചിലടത്ത് പറയും പുരീതതി, പുരീതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഭാഷകാരൻ പറയുന്നു പുരീതത്വം എന്ന് പറയുന്നത് ഹൃദയ പരിവേഷ്ടനമാണ്, ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഒരു നാഡിയാണ് പുരീത എന്ന് പറയുന്നു. ഹൃദയത്തെ മൊത്തം അത് കവർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ സൗര തേജസ് കൊണ്ട് അഭിഭൂതനായി പിത്തം എന്നും പറയും. അതുകൊണ്ട് അഭിഭൂതനായി ജീവൻ വിഷയഗ്രഹണ സാമർഥ്യ ശൂന്യനായി അങ്ങനെ മയങ്ങിക്കിടക്കും. ജീവനെ അത് പൊതിഞ്ഞു വയ്ക്കുകയാണ് ഒരു ധാതു. എങ്ങനെയാണ് ഉണർന്നിരിക്കുമ്പോൾ ജീവൻ മന്ദത, അലസത ഇതൊക്കെ വരുന്നില്ലേ, ഒരു ഉന്മേഷക്കുറവ്, ഉറക്കം തൂങ്ങൽ, അതുപോലെ തന്നെ ഉറക്കത്തിൽ സംഭവിക്കുന്ന അവിടെ എന്തോ ഒന്നവനെ അച്ഛന്നം ചെയ്യുന്നു, അച്ഛാദിതനാകുന്നവൻ, അതിന്റെ പേരാണ് പുരീത നാഡി. അപ്പൊ അവൻ ഹൃദയത്തിൽ പ്രവേശിച്ചു, പിന്നെ അവന് വിഷയഗ്രഹണ സാമർഥ്യമില്ല. അത് പറയുന്നു, അതാണ് നാഡീഷു സൃപ്തോഭൂതി, നാഡികൾ പ്രവേശിച്ചു എന്ന് പറയുന്നു. അന്യത്രത്തു നാഡീരേവ അനുക്രമ്യ ശ്രൂയത്തെ. ഇനി ബൃഹദാരണ്യത്തിലും അജാതശത്രു ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെയും നാഡികളെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നത് എന്താണ്? കാഭി പ്രത്യവസൃപ്യ പുരീതതി ശേതേ. ദേഹം മുഴുവൻ നാഡികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നവനാണ് ജീവചൈതന്യം. പക്ഷെ അതിൽ നിന്നെല്ലാം പിൻവാങ്ങി ഉറക്കം വരുമ്പോൾ പ്രത്യവസൃപ്യ പുരീതതി ശേതേ. പുരീതതി ഹൃദയ പരിവേഷ്ടന രൂപത്തിലുള്ള പുരീതത്തിൽ അവൻ ഉറങ്ങുന്നു എന്നോ. അതുകൊണ്ട് ജീവന്റെ സ്ഥാനമായി പറയുന്നത് ഹൃദയത്തെയാണ്. ഇപ്പൊ ചോദിക്കൂ, ഹൃദയം മാറ്റിവെച്ചപ്പോ എന്ത് ചെയ്തു? ഹൃദയത്തെ മാറ്റിവെക്കുമ്പോ പിന്നെ ആർട്ടിഫിഷ്യൽ ഹൃദയം പുറത്ത് ഫിറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ബ്ലഡെല്ലാം ശരീരത്തിൽ നിന്ന് മാറ്റി എല്ലാം യന്ത്രസഹായത്തിൽ പ്രവർത്തിപ്പിക്കും. രക്തചംക്രമണവും എല്ലാം യന്ത്രത്തിൻ്റെ സഹായത്തിൽ പുറത്ത് നടത്തും. അങ്ങനെയൊക്കെ നടത്തുമ്പോൾ എന്ത് ചെയ്യും ജീവൻ? ഹൃദയത്തിലിരിക്കുന്നു. അപ്പോഴും ജീവൻ പുരീതത്തിൽ പ്രവേശിക്കണം, കാരണം ബോധമില്ല. അപ്പൊ എവിടെ പോയി ജീവൻ? ഈ ശരീരത്തിലെ ഹൃദയമില്ല, അങ്ങനെയുണ്ട്. ശരീരത്തിന് മുഴുവൻ രക്തവും മാറ്റി വേറെയാക്കി പ്രവർത്തിപ്പിക്കും. ഹൃദയവും പുറത്ത് ഫിറ്റ് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുന്നത്? എന്നിട്ട് ശരീരം കീറി മുറിച്ച് ഡോക്ടർമാരും പണികൾ ചെയ്യും. അപ്പൊ ജീവനോടെ പോവും, ഏത് പുരീതത്തിൽ പോയി? എന്താ സംഭവിക്കുന്നു? എന്തെങ്കിലും സംഭവിക്കും. എന്ന് തന്നെ കൽപ്പിക്കേണ്ടി വരും, വേറെ വഴിയില്ല. ജീവൻ ചൈതന്യമായതുകൊണ്ട് അത് സർവവ്യാപകമാണ്. അതിനനുകൂലമായ സ്ഥലം കിട്ടിയാൽ അതവിടെ പ്രവർത്തിക്കും. അത് സ്വാഭാവികമായി രൂപപ്പെട്ടു വരുന്നതായാലും ശരി, കൃത്രിമമായി നിർമ്മിക്കുന്നതായാലും ശരി, ഈ പറയുന്നതനുസരിച്ച് യുക്തി അനുസരിച്ച് അങ്ങനെ സ്വീകരിക്കേണ്ടി വരും. സ്വാഭാവികമായി രൂപപ്പെട്ടു വരിക എന്ന് പറഞ്ഞാൽ ഭ്രൂണത്തിൽ നിന്ന് ബീജ അണ്ട സംയോഗത്തിലൂടെ രൂപപ്പെട്ടു വരുന്നു. ആണല്ലോ ഈ ഹൃദയം എന്ന് പറയുന്ന മാംസപിണ്ഡം. അതേറ്റവും സൂക്ഷ്മമായിരുന്ന അവസരത്തിലും അവിടെയും ജീവചൈതന്യം പ്രവർത്തിച്ചിരുന്നു. അത് ഒരണുവിനെ പോലെ സൂക്ഷ്മമായിരുന്നപ്പോൾ അവിടെയും ജീവചൈതന്യം ഉണ്ടല്ലോ, ചൈതന്യം അവിടെയുണ്ട്. പക്ഷെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ അത് അതിന് പരിണാമം സംഭവിച്ച് സ്ഥൂലമായി മാറണം. അപ്പോൾ അത് ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു, ജീവന്റെ ധർമ്മങ്ങളെല്ലാം ഈ ശരീരത്തിൽ നിർവഹിക്കുന്നു എന്ന് കരുതേണ്ടി വരും. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതിന് പ്രവർത്തിക്കുന്നതിന് മറ്റൊരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്താൽ ചൈതന്യം സർവവ്യാപി ആയതുകൊണ്ട് അവിടെയും പോയി പ്രവർത്തിക്കും. അങ്ങനെയും സംഭവിക്കാം. എന്തായാലും ഇവിടെ പറയുന്നത് താഭി പ്രത്യവസൃപ്യ, ബാക്കിയുള്ള എല്ലാ കർണങ്ങളെയും പിൻവലിച്ച് നാടികളിൽ നിന്നെല്ലാം പിന്മാറി പുരീത ദിശേതി, ഉറങ്ങുന്ന സമയത്ത് അവിടെയാണ്. അപ്പോൾ ജീവന് ഈ ശരീരത്തിലൂടെയുള്ള ബോധമില്ല. ഇനി എന്തെങ്കിലും ബോധമുണ്ടെങ്കിൽ തന്നെ അത് ആ ഹൃദയദേശത്തെ ആശ്രയിച്ചുള്ള ബോധമേ ഉള്ളൂ. അതുകൊണ്ടല്ലേ മയക്കി കിടത്തിയ ചിലർക്ക് കുറച്ച് ബോധമുണ്ടാകും, ചിലർക്ക് തീരെ ബോധം കാണത്തില്ല, ചിലർക്ക് ബാഹ്യമായി അറിയാൻ കഴിയും, ചിലർക്കൊന്നും അറിയാൻ കഴിയില്ല. അതെല്ലാം ഉപാധിയെ ആശ്രയിച്ചിട്ടാണ്. എന്ന് പറയുമ്പോൾ അതതിൻ്റെ ആധ്യാത്മികമായ വിശദീകരണം. ചൈതന്യത്തിൻ്റെ സ്വരൂപം സ്വഭാവത്തെ കണക്കിലെടുത്തുകൊണ്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കും. അത് അസാധ്യമായ കാര്യമല്ല. പുരാണ കഥകളിലൊക്കെ പറയും, ജീവനെടുത്ത് താമരപ്പൂവിൻ്റെ അകത്ത് വെച്ച് കളിക്കൂട്ടിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയും. അതൊക്കെ ഇതാണ്, സാഹചര്യങ്ങൾ അനുകൂലമായി വന്നു കഴിഞ്ഞാൽ ജീവൻ അവിടെ പ്രവർത്തിച്ചോളും. എന്നാ പിന്നെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാത്തുണ്ട്, പ്രാരബ്ധം അനുവദിക്കുന്നില്ല. കർമ്മമുണ്ട് ഈ ശരീരത്തെ വീണ്ടും പ്രവർത്തിക്കുന്നതിനുള്ള, അതനുസരിച്ചാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് സ്വീകരിക്കേണ്ടി വരും. പ്രാരബ്ധഹേതുവായിട്ടാണ് ജീവന് ഈ ശരീര സംയോഗം വന്നത്. ആ ശരീര സംയോഗത്തിന് ഹേതുവായിരിക്കുന്ന പ്രാരബ്ധം നശിക്കണം. അത് നശിക്കേണ്ടത് ചിലപ്പോൾ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും. അങ്ങനെ സംഭവിക്കാം. ചിലപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് വർഷങ്ങൾ കൂടി ആ പ്രാരബ്ധ സംയോഗം കാണും ഈ ശരീരവുമായിട്ട്. അതാണ് ഇവിടെ കൊടുക്കുന്ന വിശദീകരണം. അല്ല, ഇന്നത്തെ ശാസ്ത്രമൊന്നും പഠിച്ചിട്ടല്ല പറയുന്നു. ആധ്യാത്മികമായി അത് ശരിയാണ്. ആധ്യാത്മികമായി ആ പറയുന്നതിന് യുക്തിയുണ്ട്. ഭൗതികമായി ശരിയാണോ എന്നുള്ള കാര്യം അത് പരിശോധിക്കുന്നു. ബഹുവചനം എന്ന് പറയുന്നത് ഇവിടെ പുരീത നാഡി അവസാനം അതിലാ വരുന്നു. അതിനു മുമ്പ് പല നാഡികളിൽ നിന്ന് സഞ്ചരിച്ച് അവസാനം എത്തിച്ചേരുന്നു. മുമ്പ് സഞ്ചരിച്ചുകൊണ്ടിരുന്ന നാഡികളെ എടുത്ത് കൊണ്ട് നാഡീദ്വാര എന്ന് ഭാഷകാലാർത്ഥം പറയും. അപ്പോൾ പല നാഡികളിൽ കൂടെ സഞ്ചരിച്ച് അതിൽ പ്രവേശിച്ചിട്ട് പുരീതത്തിൽ പോകാനൊരു വഴി വേണമല്ലോ. ജീവൻ വ്യാപിച്ചിരിക്കുകയല്ലേ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ പുരീതത്തെന്നെടുത്തു കഴിഞ്ഞാൽ അതാണ് മുഖ്യം. അതെല്ലാം ജീവന് അതിൻ്റെ പ്രഭവസ്ഥാനത്ത് എത്തിച്ചേരാനുള്ള മാർഗങ്ങളാണ് എന്ന് അവസാനം പറയും. ഇവിടെ നാഡിയിൽ ഒന്നും ശയിക്കുന്നില്ല ജീവൻ, നാഡിയിലല്ല ശയിക്കുന്നതെന്ന് അവസാനം പറയും. പിന്നെ എവിടെയാ? പരമാത്മാവിലാണ്. അപ്പോ നാഡീഷു എന്ന് പറയുന്ന അധികരണ അർത്ഥത്തിൽ എടുക്കരുത്. അതങ്ങോട്ട് പോകുന്ന പോക്കിന് ഇതിനെയൊക്കെ ആശ്രയിക്കേണ്ടി വരും. കാരണം ഈ സ്ഥൂല ശരീരത്തിൽ വ്യാപിച്ചിരിക്കുകയാണ് ചൈതന്യം. അപ്പോ ഇവിടെ നിന്ന് പരമാത്മാവിനോട് ഏകീഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ അതിനുവേണ്ടി ആശ്രയിക്കുന്നതാണ് ഈ നാഡികൾ. അങ്ങനെ എടുക്കാം. പുരീതതും അത്രയേ ഉള്ളൂ. കാരണം ഈ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജാഗ്രത, ജാഗ്രതയിൽ നിന്ന് സുഷുപ്തിയിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്നാൽ പിന്നെ വിശ്രമിക്കുന്നത് പരമാത്മസ്വരൂപനായിട്ടാണ്. നേരത്തെ പറഞ്ഞല്ലോ ശരീരയോഗം, അതിനെ വിശദീകരിക്കണം. ഈ ശരീരയോഗം എങ്ങനെ വന്നു? അപ്പോൾ അതിന് അത് ഈ ശരീരത്തിലുള്ള, ഇവിടെ പറയുന്നു ഹൃദയം എന്ന് പറയുന്ന ഈ സ്ഥൂലമായ മാംസപിണ്ഡം തന്നെ, അതിൽ നിന്ന് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന നാഡികൾ തന്നെ നാഡി എന്ന് പറയുന്നുണ്ട്. ചിലവരെ സങ്കല്പത്തിലുള്ളതോ യോഗികൾ സങ്കല്പിക്കുന്നു അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമുണ്ട്. അപ്പോൾ ആ നാഡികളിലൂടെ വ്യാപിച്ചാണ് ശരീരം മുഴുവൻ ഈ ജീവചൈതന്യം അനുഭവപ്പെടുന്നത്. അത് നമ്മുടെ അനുഭവം അങ്ങനെയാണല്ലോ. ഓരോ രോമകൂപങ്ങളിലും ചൈതന്യ സാന്നിധ്യമുണ്ട്, അങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. നാഡികളിലൂടെയാണ് ആ വ്യാപനം നടക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തിലുള്ള ആ സംയോഗത്തെ വിട്ട് തിരിച്ച് പോകുമ്പോൾ നാഡിയിൽ കൂടെ സഞ്ചരിക്കുന്നു. എല്ലാ നാഡികളിലൂടെയും പോയി പോയി അവസാനം ഒരിടത്ത് ചെയ്യുന്നു. അവസാനം അതും വിട്ട് ആ ചൈതന്യ പരമാത്മാവിനോട് ഏകീഭവിച്ചിരിക്കുന്നു. ആ തത്വസ്വരൂപ ദൃഷ്ടിയിൽ പറയുമ്പോൾ അങ്ങനെ നല്ല ആരോപിതമായ ദൃഷ്ടി പറയുമ്പോൾ പറയും. അവിടെ പ്രാണൻ പ്രവർത്തിക്കുന്നു, ഹൃദയത്തിൽ പ്രാണൻ ഉണർന്നിരിക്കുന്നു, ഇന്ദ്രിയങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു. അവിടെ നോക്കുമ്പോൾ ഈ ശരീരത്തിൽ ഹൃദയത്തിൽ ചൈതന്യമുണ്ട്, അതുകൊണ്ടാണ് പ്രാണൻ അവിടെ പിടിക്കുന്നത്. പിന്നെ ശരീരവ്യാപിയായി ചൈതന്യമായിരിക്കുന്നു, അതുകൊണ്ടാണ് ശരീരത്തിൽ ദൃഷ്ടാവിന്, കാണുന്നവനെ സംബന്ധിച്ച് അവിടെ ചൈതന്യത്തെ കാണാൻ കഴിയുന്നത്. ശരീരത്തിനുള്ളിൽ പ്രാണപ്രവർത്തനങ്ങളുടെ ഫലമായി ശരീരത്തിലെ ഓരോ കോശങ്ങളിലും പ്രവർത്തിക്കുന്ന നടക്കുന്നു. ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്ന മറ്റൊരു രീതിയിൽ രണ്ടു തരത്തിലും മനസ്സിലാക്കും. ഇവിടെ ഇതെല്ലാം വിട്ട് കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഏകീഭവിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. തഥാ അന്യത്ര നാഡീരേവ അനുക്രമ്യ തഥാഭവതി. നാഡികളിലവൻ എത്തിച്ചേരുന്നു. എപ്പോ? യഥാസുത്ത സ്വപ്നം എന്ന കഞ്ചന പശ്യതി. ഈ നാഡികളിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് പുരീത്ത് എത്തിച്ചേരുമ്പോൾ അമ്മിനൊന്നും കാണുന്നില്ല. അവിടെ ബാഹ്യബോധം നഷ്ടപ്പെട്ടു. അഥ അസ്മിൻ പ്രാണി ഏകഥാ ഭൗതി. അവനവിടെ പ്രാണൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവ്. ആ പരമാത്മാവിൽ അവൻ ഏകരൂപത്തിലിരിക്കുന്നു. ഇവിടെ ദേഹാഭിമാനത്തോടുകൂടി നാനാരൂപത്തിലിരിക്കുന്നുണ്ടെങ്കിൽ സുഷുപ്തിയിലവിടെ ഏകഥാ ഭൗതി, ഏകരൂപത്തിൽ തന്നെ. എന്ന് വെച്ചാൽ ആ ഏകരൂപം പരമാത്മസ്വരൂപം തന്നെ. ഇപ്പൊ സുഷുപ്തി പരമാത്മ പ്രാപ്തിയാണ് ജീവന്റെ. തഥാന്യത്രയേഷോ അന്തർഹൃദയ ആകാശ തസ്മിൻ സേതേ. ഇവിടെയൊക്കെ സിദ്ധാന്തി ആകാശം എന്ന് പറഞ്ഞാൽ പരമാത്മാവെന്ന് എടുക്കും, ഇവിടെ പൂർവക്ഷി എടുക്കുമ്പോൾ ആകാശം എന്ന് പറഞ്ഞാൽ ഭൗതിക ആകാശത്തെ എടുക്കും. ഇപ്പൊ പൂർവക്ഷമാണ് നടക്കുന്നത്. തഥാന്യത്ര യേശു അന്തർഹൃദയ ആത്മാ അന്തർഹൃദയ ആകാശ തസ്മിൻ ശരി. ആ ഹൃദയം എന്ന് പറയുന്ന മാംസപിണ്ഡത്തിന്റെ ഉള്ളിലുള്ള ആകാശത്തിൽ, ഭൗതിക ആകാശത്തിലാണ് അവൻ ഉറങ്ങുന്നതെന്ന് പറയുന്നു പൂർവക്ഷി. സിദ്ധാന്തി പറയും ഇവിടെ ഭൗതിക ആകാശമല്ല, ഹൃദയം എന്ന് പറയുന്നത് ചൈതന്യത്തിന് കേവലം ഉപാധി മാത്രമാണ്. അപ്പൊ ആ ചൈതന്യത്തിൽ ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവൻ ആ ചൈതന്യത്തിൽ നിന്ന് അനന്യനല്ലാതെ ചൈതന്യസ്വരൂപനായി പരമാത്മസ്വരൂപനായി ഇരിക്കുന്നു. അതാണ് ഉറക്കം. അവിടെ രണ്ടില്ല. പക്ഷെ നിദ്രാലസ്യാദികളെ ദോഷമായിട്ടും പറയും. എന്തുകൊണ്ട്? ആത്മബോധത്തിന് വേണ്ടി അനുഷ്ഠിക്കേണ്ട സാധനങ്ങൾക്ക് ബാഹ്യമായി അത് തടസ്സമാണ്. നിദ്രയും ആലസ്യമല്ല. തത്വഗ്രഹണത്തിന് ഉറങ്ങിയാൽ പോരാ, അവിടെ ഉണരണം. ആ ഉണർവിന് ഉറക്കം തടസ്സമായി വന്നാൽ അത് ത്യാജ്യം തന്നെ. പരമാത്മസ്വരൂപമാണ് എങ്കിൽ കൂടിയും, പരമാത്മസ്വരൂപം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ജാഗ്രതത്തിനും അതാണല്ലോ. സുഹൃത്തി വിശേഷിച്ചും തത് സ്വരൂപമായി തന്നെ ഇരിക്കുന്നെങ്കിലും ജാഗ്രതത്തിലെ ഉപായങ്ങൾക്ക് അത് തടസ്സമാണെങ്കിലും, മുക്തി ഉപായങ്ങൾക്ക്, അപ്പൊ അതിന് നിഷേധിക്കും. അത് പോരാ, നിദ്രാലസ്യാദികൾ ത്യാജ്യമാണ് എന്ന് പറയും. അതുകൊണ്ട് അതും ശരിയാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് അവിടെ പരമാത്മാവിനോട് ഏകീഭവിക്കുന്നു. അതുകൊണ്ട് കഴിയുന്നത് ഉറങ്ങി ആ ഏകീഭവനത്തിൽ അനുഭവിക്കുക, അതിൽ തന്നെ കഴിയുക, അങ്ങനെയൊന്നും പറയുന്നുണ്ട് ഇവിടെ. അങ്ങനെ കഴിയുന്നത്ര അതിൽ തന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആത്മബോധം സംഭവിക്കത്തില്ല. അത് ജാഗ്രതയിൽ തന്നെ സംഭവിക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇങ്ങോട്ട് വരാൻ തടസ്സമായ രീതിയിൽ അത് നിന്നു കഴിഞ്ഞാൽ അത് ത്യാജ്യമാണ്. സുഷുപ്തി ആദരണീയമായ ഒന്നല്ല. അതും മനസ്സിലാക്കണം. അതുകൊണ്ട് ചിലരിങ്ങനെ ഈ സുഷുപ്തിയെ കുറിച്ച് ഇത് പറയുന്ന എല്ലാം കണ്ടിട്ടുണ്ട്. ഈ സുഷുപ്തിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഈ ഒരൊറ്റ കാരണത്താൽ ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത ഭക്ഷണ സമയം വരെ ഉറങ്ങുന്നവരെ കണ്ടിട്ടുണ്ട്. കാരണം സുഷുപ്തി എന്ന് പറയുന്നത് പരമാത്മപ്രാപ്തിയല്ലേ. അപ്പോൾ പരമാത്മ പ്രാപിച്ചിരിക്കുമ്പോൾ അതല്ലേ എന്നല്ല, പിന്നെ ഉണർന്നിട്ട് വേറെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ പറയുന്ന മടിയന്മാർ അലസന്മാർ ഉണ്ട്. അതുപോലെ സുഷുപ്തിയെക്കുറിച്ച് ഈ പറയുന്നത് ഗ്രഹിക്കണമെങ്കിൽ തന്നെ അവ ഉണർന്നല്ല ഇരുന്നല്ലേ പറ്റൂ. ഉറങ്ങിയത് ആര് കേൾക്ക്? ശ്രുതിയെ ശ്രവിക്കണമെങ്കിൽ കൂടിയും നല്ല ഉണർവ് വേണം. സാധാരണ ഉണർവ് പോരാ. നിദ്രാലസ്യാദികളുടെ സ്വാധീനമുള്ള ഉണർവ് പോരാ. നല്ല തെളിച്ചമുള്ള ഉണർവ് വേണം. അപ്പോൾ നിദ്രാലസ്യാദികളെ തെജിയേ പറ്റും. എന്നാലേ ഉള്ളിൽ ആ തെളിച്ചം വരും. അതുകൊണ്ട് ഉറങ്ങുന്നത് ഒരിക്കലും പരിഹാരമല്ല, സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു വിശേഷവുമില്ല. വിശേഷിച്ച് യാതൊരു പ്രയോജനവും അവന് കിട്ടാൻ പോകുന്നില്ല. തഥാന്യത്ര യേശു അന്തർഹൃദയ ആകാശ തസ്മിൻ ചേതെ. ഇത് ബൃഹദാരണ്യത്തിൽ ഇതും ഗാർഗ്യനും അജാതശത്രുവും തമ്മിലുള്ള സംഭാഷണമാണ്. ഛന്ദോഗ്യത്തിൽ ബൃഹദാരണ്യത്തിൽ രണ്ടാം അധ്യായം. യേശോ അന്തർഹൃദയ ആകാശം, ആകാശത്തിന് ഭൗതികാകാശം പൂർവക്ഷി പറയും, സിദ്ധാന്തി പരമാത്മ തഥാന്യത്ര. ഇനി വേറെയും സദാ സൗമ്യ സദാ സമ്പന്നോ ഭവതി സം അവീതോ ഭവതി. ഛാന്ദോഗ്യത്തിൽ ആറാം അധ്യായം, അവിടെ ഉദ്ദാലകൻ സേതുകേതുവിന് ഉപദേശിക്കുന്നു. വളരെ പ്രസിദ്ധമായ സ്ഥലം. തഥാ എന്ന് പറഞ്ഞാൽ ആ സുഷുപ്തി അവസ്ഥയിൽ സതാ സമ്പന്നോ ഭവതി സൗമ്യ അലയോ പ്രിയപ്പെട്ട പുത്ര. ആ സമയത്ത് സത്തുമായി സമ്പന്നനായിരിക്കുന്നു, സത് സമ്പന്നനായിരിക്കുന്നു. സത് സമ്പത്തി എന്ന് പറയുന്ന ഏകീഭാവം, ആ സത്തിനോട് പരമാത്മാവിനോട് നീ ഏകീഭവിച്ചിരിക്കുന്നു. വിഷയഗ്രഹണമില്ല, വിഷയഗ്രഹണജന്യമായ സുഖദുഃഖാദി അനുഭവങ്ങളില്ല. ആ സത്സ്വരൂപമായ ശാന്തിയെ, ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അവിടെ ആനന്ദം എന്ന് പറയുന്നത് ആ സത്ത് തന്നെയാണ്. അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ തത്സ്വരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ല, അവിടെ ആരും ആനന്ദത്തെ അനുഭവിക്കുന്നൊന്നുമില്ല. അതല്ല, ലൈറ്റ് പ്രകാശിക്കുന്നു എന്ന് പറയുന്ന പോലെയേ ഉള്ളൂ. ലൈറ്റ് പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ ആരെങ്കിലും പ്രകാശിപ്പിക്കുന്നു എന്നർത്ഥമില്ല. സ്വിച്ചിട്ടത് പ്രകാശിക്കുന്ന സമയത്ത് അതിനെ ആരും പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല. അവരുടെ സുഷുപ്തിയിൽ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ സുഷുപ്തിയിൽ കേവലം ആനന്ദസ്വരൂപമായി സത്താരൂപനായി ചൈതന്യ സ്വരൂപമായി നിൽക്കുന്നു. ലൈറ്റ് പ്രകാശിക്കും പോലെ അത് പ്രകാശിക്കുന്നു, അത് സ്വയം പ്രകാശമായിരിക്കുന്നു എന്ന് അതിനർത്ഥമാണ്. സുഷുപ്തിയിൽ ആനന്ദത്തെ ആരും അറിയേണ്ട ആവശ്യമില്ല. ആദിത്യന്റെ പ്രകാശത്തെ ആദിത്യനെ അറിയേണ്ട ആവശ്യമില്ല, അതിനെ കൊണ്ട് മറ്റുള്ളവർക്ക് ആവശ്യം. അത് പ്രകാശ സ്വരൂപനാണ്. അതുപോലെ സുഷുപ്തിയിൽ പരമാത്മാവിനോട് ഏകീഭൂതനായി പ്രകാശ സ്വരൂപനായിരിക്കുന്ന ആ ആത്മാവ് സ്വയം ആനന്ദ സ്വരൂപനായതുകൊണ്ട് അത് പ്രകാശിക്കുന്നു എന്നോ ആനന്ദരൂപത്തിൽ പ്രകാശിക്കുന്നു എന്ന് വേണോ പറയാം. അവിടെ ആനന്ദം എന്ന് പറഞ്ഞാൽ പ്രകാശം തന്നെ, പ്രകാശം എന്ന് പറഞ്ഞാൽ ആനന്ദം തന്നെ. ജാഗ്രതയിൽ അത് അനുഭവപ്പെടുന്നതായാണ് അവിടെ ആനന്ദമായിരുന്നു എന്ന് പറയുന്നു. അല്ലാതെ വിഷയസംബന്ധം കൊണ്ടുണ്ടാകുന്ന ആനന്ദം ഉണ്ടാകും. സ്വരൂപത്തിൽ നിന്ന് അന്യമായി ഒരാനന്ദമുണ്ട്. ആരെങ്കിലും ഒരാൾ ജ്ഞാനസ്വരൂപനായിരുന്നുകൊണ്ട് ആനന്ദത്തെ അനുഭവിക്കുന്നുമുണ്ട്. അനുഭവം എന്ന് പറയുന്നത് എന്താണ്? ത്രിപുടീ രൂപമാണ്. അത് ജാഗ്രതത്തിലും സ്വപ്നത്തിലേ സംഭവിക്കും. സുഹൃത്തി എന്ന് പറയുന്നത് അനുഭവ അതീതമാണ്. അതുകൊണ്ട് അവിടെ ആരും ആരെയും ഒന്നിനെയും അനുഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇത്രയേ പറയാൻ കഴിയൂ. അത് കേവലം തന്റെ സ്വരൂപത്തിൽ പ്രകാശിക്കുന്നു, സ്വയം പ്രകാശമായിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അത് അനുഭവ അതീതമായിരിക്കുന്നു, അത് അവ്യക്തമായിരിക്കുന്നു. അതിനെ ചിന്തിച്ച് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, ചിന്തയ്ക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുന്നില്ല. എന്നാൽ അത് സ്വയം തന്നെ അനുഭവ സ്വരൂപമായതുകൊണ്ട് ചിന്തയ്ക്ക് അതിനെ നിഷേധിക്കാനും കഴിയുന്നില്ല. ചിന്തയ്ക്ക് അതിനെ നിഷേധിക്കാനും കഴിയത്തില്ല, ചിന്തയ്ക്ക് അതിനെ വിശദീകരിക്കാനും കഴിയത്തില്ല. സ്വരൂപം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, അതാണ് സുഷുപ്തി. പിന്നെ അനുഭവ അതീതമായ ഒരു തലത്തെ അനുഭവത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും, വിശദീകരിക്കാൻ പറ്റും, അതൊന്നും സാധ്യമല്ല. അതാണ് അടുത്ത് പറയുന്നത്, പ്രാജ്ഞനാത്മന സംപരിഷ്വക്ത. ആ പ്രാജ്ഞനായ ആത്മാവുമായി പരമാത്മാവുമായി സംപരിഷ്വക്തനായി ആലിംഗനം ചെയ്യപ്പെട്ടവനായി ഏകീഭവിച്ചവനായി ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ബാഹ്യം കിഞ്ചന വേദ, പുറമേ ഒന്നിനെ അറിയുന്നില്ല. ആ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ചൈതന്യം ബാഹ്യമായി ആനന്ദത്തെയോ ജ്ഞാനത്തെയോ അജ്ഞാനത്തെയോ ഒന്നിനെ അറിയുന്നില്ല. അന്തരം ആന്തരികമായി ഒന്നിനെ അറിയുന്നില്ല. തിരിഞ്ഞ് തന്നെ അറിയുക, തൻ്റെ സ്വരൂപമായിരിക്കുന്ന ജ്ഞാനത്തെ അറിയുക, അല്ലെങ്കിൽ തൻ്റെ സത്തായി അറിയുക, ആനന്ദമായി അറിയുക, ഇതുമൊന്നും സംഭവിക്കുന്നു. അല്ലെങ്കിൽ സ്വപ്നത്തിനും മറ്റും കാണുന്ന പോലെ തൻ്റെ ഉള്ളിൽ ആനയും കുതിരയും കാണുക, അതും സംഭവിക്കുന്നില്ല.